പതിനൊന്നാം ദശകം. ക്രമേണ സംസൃഷ്ടി വളർന്നിടുമ്പോൾ ഒരിക്കലെത്തി സനകാദി ദിവ്യർ വൈകുണ്ഠലോകേ തവ ദർശനത്തിനാനന്ദമൂർത്തെ ഗുരുവായൂരപ്പ നൈശ്രേയ സംവാടി അതീവരമ്യം തടാകമൊട്ടേറെ മനോജ്ഞകർമ്മ്യം നിറന്നിടും നിൻ സദനത്തിലെത്തി കടന്നു കക്ഷ്യാദിവകം മുനീന്ദ്രൻ കടന്നിടുമ്പോൾ ഭവനത്തിൽ നിന്നെ കാണാൻ ജയാഖ്യൻ വിജയാഖ്യനന്യൻ തടഞ്ഞു കാപ്പോർ മുനിമാർക്കു കോപമുണ്ടായി ഭവൽ പ്രേരണ തന്നെയെല്ലാം വൈകുണ്ഠലോകത്തിനു ചേർന്നിടാത്ത നിങ്ങൾക്കു ദൈത്യത്വമണഞ്ഞിടട്ടെ. ശാപത്തിലാപ്പെട്ട തവാശ്രിതന്മാർ ഹരിസ്മൃതിക്ക് ആയവരോട് കേണാർ അറിഞ്ഞു വൃത്താന്തം അണഞ്ഞു ലക്ഷ്മീ സമേതനായി നീ മുനിമാർക്കു മുമ്പിൽ താക്ഷൻ്റെ തോളിൽ കരവല്ലവം ചേർത്ത് ആനന്ദമേകിയിട്ട് അഭിരാമനായി സ്തുതിപ്പുരാ മാമുനിമാർക്ക് തുഷ്ടി വാക്കാലണ ചാശ്രിതരോട് ചൊന്നാൻ രിപുത്വമാർന്നെപ്പോഴുമോർത്തു മൂന്നു ജന്മങ്ങളാലെന്നിലണഞ്ഞുകൊൾവിൻ. ആ ഭൃത്യരോ കാശ്യപനം ദിതിക്കെങ്കിടാങ്ങളായി ആസുരരായി പിറന്നു സന്ധ്യയ്ക്കു സഞ്ജാതർ അവർക്ക് പേരു സഞ്ജാതമായി യമഭീകരന്മാർ ഒരുത്തനല്ലോ കശിപൂ ഹിരണ്യൻ പരൻ ഹിരണ്യാക്ഷൻ അതിപ്രസിദ്ധൻ നിന്നാജ്ഞയിൽ ചേർന്നതടക്കിയെല്ലാം ക്രോധിച്ചു രണ്ടാളും അതീവ ദുഷ്ടർ ഊട്ടി ഹിരണ്യാക്ഷമകേ സുരേന്ദ്രൻ യുദ്ധത്തിനായി വൈരികളെങ്ങുമെന്നി ഭൂദേവിയെ സിന്ധുവിൽ മുക്കിയെങ്ങും ഗർജിച്ചു ഗർവാൽ ഗതയായി നടന്നാൻ അറിഞ്ഞവൻ പാശിയിൽ നിന്നു നിന്നെക്കുറിച്ചു ചുറ്റും വളരെ തിരഞ്ഞു ഭക്തൈകദൃശ്യൻ കരുണാനിതേ നീ ഒഴിക്കരോഗം ഗുരുവായൂരപ്പാ.